ചോദിക്കാനും പറയാനും ചിന്തിക്കാനും പാടില്ല. മനുഷ്യന്റെ അസമത്വത്തെ ഉണ്ടാക്കാനും മനുഷ്യർ തമ്മിൽ ഛിദ്രം ഉണ്ടാക്കാനും മറ്റും ജാതി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മനുഷ്യർ തമ്മിൽ കലഹിക്കാനും തമ്മിലടിപ്പിക്കാനും സാമുദായികമായി മനുഷ്യരെ വേർതിരിച്ചത് നിർത്തിയിട്ട് മനുഷ്യരുടെ ഇടയിൽ കലഹമുണ്ടാക്കുന്നതിന് വേണ്ടി ജാതി ഉപയോഗിക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്ക് വേണ്ടി ജാതി ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഉച്ചനീചത്വങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാകാൻ വേണ്ടി ജാതി ഉപയോഗിക്കരുത്. മനുഷ്യരുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ജാതി ഉപയോഗിക്കരുത്. ഇന്ന് ആർക്കെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ജാതി ഉപയോഗിക്കരുത്. വ്യക്തികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ജാതി ഉപയോഗിക്കരുത്. അതേസമയം ഇവിടെ ജാതിയെ പറയേണ്ടി വന്ന ഏതാണോ അത് ഈ പറയുന്ന അവശത അനുഭവിക്കുന്നവരുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടിയിട്ടാണ് അത് പറയേണ്ടി വരുന്നത്. മറിച്ച് മനുഷ്യരുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കരുതെന്നുള്ളതാണ് മൊത്തത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ റിസർവേഷൻ എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെതിരായി വരുന്ന ഒരു ആക്ഷേപം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ പഴയ ചരിത്രങ്ങളാണ്. അത് ഒരു കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു, ഇന്നതൊന്നും ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് ഇന്ന് ജാതി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യരുടെ ഇടയിൽ കലഹങ്ങളുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ജാതി പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ജാതിയുടെ പേരിൽ ആരും ഒരു ആനുകൂല്യവും ആവശ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ജാതി പറയരുത്, റിസർവേഷന് വേണ്ടി ജാതി പറയേണ്ടി വരും. അപ്പോ ജാതി പറയാതിരിക്കുക, റിസർവേഷൻ വേണ്ടെന്ന് വയ്ക്കുക. അതുകൊണ്ട് ചില യുക്തിവാദികളും മറ്റും എന്ത് ചെയ്യും, അവരുടെ കുട്ടികളെയൊക്കെ ചേർക്കുമ്പോൾ ജാതി എഴുതാറില്ല. കാരണം നിരീശ്വരവാദികളും മറ്റും, കാരണം ജാതിയുടെ പേരിൽ ഒരു ആനുകൂല്യം വേണ്ട എന്നുള്ളതാണ്. അത് കുറെ കാലമായിട്ട് കേരളത്തിലുണ്ട്. അങ്ങനെ ഏതിൻ്റെ പേരിൽ അവർ ആനുകൂല്യങ്ങളും വാങ്ങുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഒരാൾക്കിപ്പോൾ ജാതി രേഖപ്പെടുത്തണ്ടെന്ന് ആണെങ്കിൽ രേഖപ്പെടുത്തണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള സാമൂഹികമായ പ്രശ്നങ്ങൾ, ആ സാമൂഹികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം, മാർഗനിർദ്ദേശം, അതിൽപ്പെട്ട അതാണ് ഈ പറയുന്ന റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഇവിടുത്തെ സാമൂഹ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അന്ന് ഭരണഘടന എഴുതിയപ്പോൾ. അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് അതിൻ്റെ പരിഹാരം ഇന്നതാണെന്ന് കണ്ട് രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാർ അവരുടെ മനസ്സിൽ നിന്ന് ജാതി കളയാൻ വേണ്ടിയിട്ട് ജാതി എഴുതാതിരിക്കുക, പറയാതിരിക്കുക, കുട്ടികളുടെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതി ചേർക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞെന്ന് വിചാരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ജാതീയമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഇവരുടെ മുമ്പിൽ വേറെ ഒന്നുമില്ല, വേറെ പരിഹാരമില്ല. ഇതിപ്പോ ഒരു വ്യക്തിക്ക് മനസ്സിൽ നിന്ന് ജാതിയിൽ നിന്ന് സ്വതന്ത്രനായിരിക്കാം. നമ്മുടെ കാഴ്ചപ്പാട് ശരിയായെന്ന് വിചാരിച്ച് ലോകം നന്നാവത്തില്ല. നമ്മളെ കാഴ്ചപ്പാട് നന്നായാൽ നമ്മൾ നന്നാവും. ആരാണോ കാഴ്ചപ്പാട് മാറ്റുന്നത് ആ വ്യക്തി നന്നാവും, അത് ശരിയാണ്. എനിക്കിപ്പോൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു വളരെ പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് മാറി എന്ന് വിചാരിച്ച് സമൂഹത്തിലൊരു മാറ്റം അതുണ്ടാക്കത്തില്ല. ഇനി സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട്. അപ്പം ഞാൻ പ്രവർത്തിക്കുമ്പം ഏത് രീതിയിൽ പ്രവർത്തിക്കും? അപ്പം ഭരണഘടനയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ മറ്റുള്ളവരുടെ തനിക്ക് നിങ്ങൾ ജാതി പറയരുത്, രേഖപ്പെടുത്തരുത്, അങ്ങനെ രേഖപ്പെടുത്താതിരുന്ന് നിങ്ങളുടെ അവകാശങ്ങളെ നഷ്ടപ്പെടുത്തണം എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഭരണഘടന ഉറപ്പുവരുത്തിയിരിക്കുന്ന പരിരക്ഷ അതില്ലാതാകുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ ജാതീയമായ വേർതിരിവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക, ചിന്തയിലില്ലായിരിക്കുക, പ്രവൃത്തിയിൽ ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അത് കേവലം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന വ്യക്തിപരമായ കാര്യമാണ്. അതൊരാൾക്ക് സാധിക്കും ജാതിയില്ലാതെ ചിന്തിക്കാനും ജീവിക്കാനും ഒക്കെ. ഒരു അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ സ്വീകരിക്കുന്ന ഒരു നയമാണ്. സമൂഹത്തിൽ വരുമ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് വ്യക്തികൾക്ക് നഷ്ടമുണ്ടാകും. ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഭൗതികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ ഏർപ്പാടുകൾ തള്ളിക്കളയേണ്ടി വരും. തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടത്തില്ല. അതുകൊണ്ട് വ്യക്തിപരമായി മനസ്സിൽ ജാതിയും മതവും ഇല്ലാതെയൊക്കെ ജീവിക്കുന്നത് മറ്റൊരു കാര്യമാണ്. വ്യക്തിപരമായ ഒരാൾക്കതാകാം. പക്ഷെ നമ്മുടെ ഭാരതത്തിലെ പ്രത്യേകമായ സാമുദായിക പരിസ്ഥിതികളിൽ, സവിശേഷ പരിസ്ഥിതികളിൽ നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല എന്താണോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ജാതി ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റില്ല. ഉപയോഗിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഏർപ്പെടുത്തിയത്? അത് നഷ്ടപ്പെടും. ഇത് രണ്ട് രണ്ട് കാര്യമാണ്. അപ്പോൾ മറ്റത് തികച്ച് സാങ്കേതികമായൊരു കാര്യമാണ്. ഏത് ജാതി രേഖപ്പെടുത്തുക, അതിൻ്റെ പേരിലുള്ള പ്രാതിനിധ്യങ്ങൾക്ക് അവകാശം ഉന്നയിക്കുക എന്ന് പറയുന്നത് സാങ്കേതികമാണ്, നിയമപരമാണ്, ഭരണഘടനാപരമായ ഒരു കാര്യമാണ്. ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ മനസ്സിൽ ജാതി മതമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് തികച്ച് വ്യക്തിപരമായ കാര്യമാണ്. അപ്പൊ ഞാൻ വ്യക്തിപരമായി അങ്ങനെയാണെന്ന് വിചാരിച്ച് എനിക്ക് പറയാൻ അവകാശമില്ല. എന്താണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ, അത് അർഹതപ്പെട്ടവരോട് അത് ഉപേക്ഷിക്കണമെന്ന് പറയാൻ, ജാതി ഉപേക്ഷിച്ച് അത് ഉപേക്ഷിക്കണമെന്ന് പറയാൻ എനിക്ക് റൈറ്റില്ല. അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നും അത് നിലനിൽക്കുന്നത്. ഇവിടെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെയുള്ള എല്ലാ തലങ്ങളിലും ഈ പ്രാതിനിധ്യവാദം ഇന്നും നിലനിൽക്കുന്ന അതുകൊണ്ടാണ്. അതൊരു സാമൂഹികമായ വിഷയമാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് ചിലർ പറയുന്ന അങ്ങനെയാണ്, ജാതിയെ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല. കാരണം ജാതി എന്ന് പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇത് കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും മനുഷ്യരുടെ ഇടയിൽ ഇന്നും ജാതിയുണ്ട്, അതിൻ്റെ വ്യത്യാസങ്ങളുമുണ്ട്, പക്ഷെ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇങ്ങനെ പ്രത്യേക നിയമങ്ങളുള്ളതുകൊണ്ട് ഒരാൾക്കും പ്രകടമായി പ്രത്യക്ഷമായി ജാതീയമായ വിവേചനം കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അല്ലാതെ ആരും ആരോടും കാണിക്കുന്ന ഒരു സൗജന്യമല്ല അത്. ഭരണഘടനയിൽ അത് അനുവദിക്കാത്തതുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ പരസ്യമായി വിവേചനം കാണിക്കാൻ പാടില്ല, കാണിച്ചാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നം ഇന്നും ഉണ്ട്. അതുള്ളിടത്തോളം കാലം ഇത്തരം ഭരണഘടന നൽകുന്ന പരിരക്ഷകളെല്ലാം തുടർന്നു പോകേണ്ടി വരും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ചിലർ ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതെ പഠിക്കാതെയാണ്. എങ്ങനെ ഇപ്പം റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ വീണ്ടും ജാതി പറയേണ്ടി വരുന്നില്ലേ? അപ്പം പിന്നെ ജാതിയില്ലാത്ത സമൂഹം എങ്ങനെ ഉണ്ടാകും എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? ജാതിയില്ലാത്ത സമൂഹം ഉണ്ടാവണമെങ്കിൽ റിസർവേഷന് വേണ്ടിയിട്ടും ജാതി രേഖപ്പെടുത്താതിരിക്കണം. അങ്ങനെ പറയുന്നു. അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്ന വലിയ സാമൂഹ്യമായൊരു വിപത്താണ്. എന്താണ്? ഈ സമുദായിക പ്രാതിനിധ്യം നഷ്ടപ്പെടും. അതാണ്. അപ്പോൾ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടത്തില്ല. അതാണ് അതിൻ്റെ അപകടം. അപ്പോൾ ജാതി അവിടെ ചർച്ച ചെയ്യില്ലേ? ചർച്ച ചെയ്യും. ഇപ്പോൾ അതുകൊണ്ടെന്താ, ജാതി ചർച്ച ചെയ്യുന്നിടത്തല്ല വിഷയം, അത് വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നിടത്താണ് പ്രശ്നം. അതിന് വിദ്വേഷങ്ങൾ ഉണ്ടാക്കാതെ അത് ചർച്ച ചെയ്യുന്നതിന് ദോഷമുണ്ട്. ഒരു കാലഘട്ടത്തിലെന്ന് വെച്ചാൽ ഈ ജാതി വിദ്വേഷം മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അത് ചർച്ച ചെയ്താതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, മനുഷ്യരിൽ വിദ്വേഷം മാത്രമേ ഉണ്ടാവും. ഇന്നത്തെ കാലം എന്ന് പറയുന്ന അങ്ങനെയല്ല. അത് ഒരു കൂട്ടം മനുഷ്യരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് കാലവും ഒരുപോലെ കാണാൻ പാടില്ല. ഒരു കാലത്ത് വിദ്വേഷത്തിന് വേണ്ടി മാത്രം ചർച്ച ചെയ്തിരുന്നു, ഇന്നങ്ങനെയല്ല. സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇത് രണ്ടും ഒരുപോലെ കാണാൻ പറ്റത്തില്ല. അപ്പം ഇന്നും ആ ചർച്ചകളെ ഒഴിവാക്കണം, ജാതീയമായ ചർച്ചകളെ. അത് ഈ പറയുന്ന പോലെ വിദ്വേഷത്തിനും കലഹത്തിനും ഒക്കെ കാരണമാകണമെങ്കിൽ അത് ഉപേക്ഷിക്കണം. കാരണമാകുന്ന തരത്തിൽ അത് പാടില്ല. മറിച്ച് ഇത് ഒരവകാശം എന്നുള്ളതാണെങ്കിൽ ജാതീയമായ ചർച്ചകൾ വരികയും അതുകൊണ്ട് മനുഷ്യന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ ദോഷമൊന്നും. അതാണ് ഇന്നത്തെ കാലത്ത് ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുതെന്ന് പറയുകയും വർത്തമാനകാലത്തിൽ അതൊക്കെ വേണ്ടി വരികയും ചെയ്യുന്നതിന് വൈരുദ്ധ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ മഹാത്മാക്കളും ഗുരു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കാലികമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കും. പല ഉപദേശങ്ങളിലും അങ്ങനെ മാറ്റം വരും. ഗുരുവിൻ്റെ ആ കാലഘട്ടത്തിൽ ആ പറഞ്ഞത് ശരിയാണെന്ന് ഒരു ശ്രമം, കാരണം അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഉപദേശത്തിൽ ഭേദഗതി വരുത്തണം. അത് ഗുരു പറഞ്ഞാണ് അത് ഈ മാറ്റം പാടില്ല എന്ന് ശടിക്കുമ്പോഴാണ് ഇവിടെ ഈ എന്താണ് ആൾക്കാർ ആശയക്കുഴപ്പത്തിലാകുന്നത്. ഗുരു എന്താ പറഞ്ഞത്? ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. എന്നാ ഇന്നിപ്പോൾ പറയാതിരിക്കാനും വയ്യ. അപ്പോൾ ആൾക്കാരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞത് പരസ്യമായി ഒരു നിലപാടെടുക്കും, രഹസ്യമായി അതിൻ്റെ ആവശ്യമുണ്ട്. പരസ്യവും രഹസ്യവുമായി രണ്ട് നിലപാടിൻ്റെ ആവശ്യമുണ്ട്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയാൽ മതി. ആത്യന്തികമായി ഗുരു പറഞ്ഞത് തന്നെ ശരി. അതെങ്ങനെ വ്യക്തികളുടെ മനസ്സിൽ നിന്ന് ഉച്ചനീചത്വങ്ങൾ, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ മാറണം, അതാണ് ഗുരു പറഞ്ഞതിൻ്റെ പൊരുൾ. അതേത് കാലത്തും വേണം. പക്ഷേ ഗുരു ഇത് പറയുന്ന കാലത്ത് ഇന്ത്യൻ ഭരണഘടന വന്നിട്ടില്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. ജനാധിപത്യം വന്നിട്ടില്ല, ഈ പരിഷ്കാരങ്ങളൊന്നും വന്നിട്ടില്ല. ആ കാലഘട്ടത്തിലും ചിന്തിച്ചിരുന്നു പലരും വടക്കേ ഇന്ത്യയിലൊക്കെ. ചിന്തിച്ചിരുന്നു, പക്ഷെ ഇതൊന്നും വന്നിട്ടില്ല. അന്ന് ഒന്നാമത് ബ്രിട്ടീഷ് ഭരണകാലത്തല്ലേ, ഗുരുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മൂന്ന് പേര് പഠിക്കേണ്ടവരാണ്. മൂന്ന് പേര്, ഒന്ന് മഹാത്മാ ഫൂലെ, കേട്ടിട്ടുണ്ട്? അത് ഗുരുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം 1827 മറ്റാണ് ജനിക്കുന്നത്. ഗുരുവിന്റെ പ്രവർത്തനമൊക്കെ തുടങ്ങുന്ന മുമ്പേ അദ്ദേഹം മരിച്ചുപോയി. എവിടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്? മഹാരാഷ്ട്രയിൽ. ഫൂലെ എന്ന് പറഞ്ഞാൽ പൂക്കാരൻ എന്നാണ്. മാലി എന്ന് പറയുന്ന ഒരു വംശമുണ്ട് വടക്കേ ഇന്ത്യയിൽ, അവര് ശൂദ്രന്മാരാണ്. പച്ചക്കറി പൂ കൃഷി ചെയ്യുക, കച്ചവടമൊക്കെയാണ് അവരുടെ ജോലി. ഫൂലെ ഒരു കച്ചവടക്കാരനുമായിരുന്നു, ഒരു ബിസിനസ്സുകാരനുമായിരുന്നു. മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവരുടെ സജീവമായി ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിധവാ വിവാഹത്തിന് വേണ്ടി, അന്നത്തെ ഏറ്റവും പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് മഹാത്മാ ഫൂലെ. ഒരു അദ്ദേഹത്തെക്കുറിച്ച് തീർച്ചയായും കേട്ടിരിക്കും, പക്ഷെ അദ്ദേഹം ഗുരുവിനെ കുറിച്ച് കേൾക്കാൻ വഴിയില്ല, കാരണം ആ സമയത്തേക്ക് അദ്ദേഹം മരിച്ചുപോയി. പിന്നെ വരുന്നത് സാഹു മഹാരാജ്, പിന്നെ ഡോക്ടർ അംബേദ്കർ. മൂന്നുപേരും മഹാരാഷ്ട്രയിലാണ്. പിന്നീട് വന്ന രണ്ടുപേരും ഫൂലെ പിന്തുടരുന്നവരാണ്. സാഹു മഹാരാജ് എന്ന് പറയുന്നത് കൊൽഹാപൂറിലെ രാജാവായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് റിസർവേഷൻ, ബ്രാഹ്മണ ഇതർക്ക് 50% റിസർവേഷൻ നടപ്പിലാക്കിയ രാജാവ്. അദ്ദേഹം ഒബിസി വിഭാഗത്തിൽപ്പെട്ട ആളെന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകളെടുത്ത് പൗരോഹിത്യത്തിനെതിരായി. അദ്ദേഹം ചെയ്തതുപോലെ കാര്യങ്ങൾ ഇന്ത്യയിൽ മറ്റാരും ചെയ്തിട്ടില്ല. വേദം പഠിക്കുന്നതിന് എല്ലാവർക്കും അധികാരമുണ്ടെന്ന് പറഞ്ഞു വേദവിദ്യാലയങ്ങളുണ്ടാക്കി എല്ലാവരെയും ഇവിടെ പഠിപ്പിച്ചു. ഇവിടെ ചട്ടമ്പി സ്വാമിയൊക്കെ വേദം എല്ലാവർക്കും പഠിക്കണമെന്ന് പറഞ്ഞ് പുസ്തകം എഴുതി, പഠിപ്പിക്കാനുള്ള അതാണ് വ്യത്യാസം. പുസ്തകങ്ങൾ എഴുതി ആശയം പ്രചരിപ്പിച്ചു. അദ്ദേഹം അങ്ങനെയല്ല, വേദം പഠിപ്പിക്കുന്നുള്ള വിദ്യാലയം സ്ഥാപിച്ച് അവിടെ എല്ലാവരും പഠിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി. പുരോഹിതന്മാരൊന്നും ശക്തമായ എതിർപ്പുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ബ്രാഹ്മണ പുരോഹിതന്മാരെയൊക്കെ പുറത്താക്കി, എന്നിട്ട് ക്ഷത്രിയനെ പുരോഹിതനാക്കി. അങ്ങനെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച ആളാണ്. മഹാത്മാഭൂല എന്തൊക്കെ ചെയ്തോ, പിന്നെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, ഇവരുടെയൊക്കെ ജീവിതം പഠിക്കേണ്ടതാണ്. അതിനുവേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപാട് സ്കൂളുകൾ സ്ഥാപിച്ചു. ജീവിച്ചിരുന്ന കാലം മുഴുവൻ ആ പ്രവർത്തനങ്ങളുമായിട്ട് പോയി. ഡോക്ടർ അംബേദ്കറെ കാശ് കൊടുത്ത് പഠിക്കാൻ സഹായിച്ച സാഹു മഹാരാജാണ്. അദ്ദേഹം രാജാവായിരുന്നുകൊണ്ടും ബ്രിട്ടീഷുകാരുടെ പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ടും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യാൻ പറ്റി. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട്. മഹാത്മാഭൂതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന് അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടി. അദ്ദേഹത്തിൻ്റെ അച്ഛനും കുറച്ച് ധനികനായിരുന്നു, പൂക്കച്ചവടമൊക്കെ കൊണ്ട്. അദ്ദേഹം കോൺട്രാക്ടറൊക്കെ ആയിരുന്നു. അപ്പം ആ അദ്ദേഹം തൻ്റെ ഭാര്യയെ പഠിപ്പിച്ച് അവരെ കൊണ്ട് ഗ്രാമത്തിൽ സ്ത്രീകളെ പഠിപ്പിച്ചു, സ്ത്രീ വിദ്യാലയങ്ങളുണ്ടാക്കി. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു ജാതി നിർമാർജനത്തിന് വേണ്ടി. അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തു, വേദങ്ങളെ എതിർത്തു. ആര്? മഹാത്മാഭൂതൻ. രാമനും കൃഷ്ണനും ഇന്നും അംഗീകരിച്ചില്ല. ഇവരെല്ലാം ആര്യ അധിനിവേശത്തിന്റെ ഭാഗമാണ്. അത് മഹാബലിയെ മാത്രമേ അംഗീകരിച്ചുള്ളൂ. മഹാബലിയുടെ രാജ്യം വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഒരുപാട് പ്രവർത്തനങ്ങളൊന്ന് ചെയ്തു. മഹാരാഷ്ട്രയിലൊക്കെ അങ്ങനെ ഈ ദളിതരുടെ ഇടയിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്ന അദ്ദേഹമാണ്. ദളിത് എന്ന് പറയുന്ന പദം മറാത്തി ഭാഷയിൽ നിന്ന് ഇത് ഉപയോഗിച്ചത് ആദ്യമായി ഇങ്ങനെ ഉപയോഗിച്ച് ഇദ്ദേഹമാണ് പ്രചാരത്തിൽ കൊണ്ടുവന്നത്. മഹാത്മാഭൂലയാണ് ദളിത് എന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെട്ടവൻ, തകർക്കപ്പെട്ടത്, മുറിക്കപ്പെട്ടതെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ പദത്തിൽ തന്നെ ഉണ്ട് ഈ പിന്നോക്കാവസ്ഥ. ജാതീയമായ സാമുദായികമായ പിന്നോക്കാവസ്ഥയൊന്നും സ്വാഭാവികമായി വന്നു ചേർന്നതല്ല. അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് നിയമങ്ങളിലൂടെ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് വെച്ചാൽ ഈ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. അന്ന് മഹാരാഷ്ട്രയിൽ ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗങ്ങൾ അവർ ശൂദ്രന്മാർക്കും താഴെയാണ്, ചാതുർവർണ്ണയത്തിൻ്റെ പുറത്തുള്ളവരാണ്, പഞ്ചമന്മാരാണ്. പിറകിൽ ചൂലും കെട്ടിവെച്ചാണ് അത്. ചൂലെന്ന് വെച്ചാൽ ചൂലിൻ്റെ ഈർക്കിൽ തറയിൽ തൊടത്തക്ക രീതിയിൽ ബാക്കിൽ കെട്ടിവെക്കുന്നു. ഇവർ നടന്നു പോകുമ്പോൾ ആ ചൂല് പ്രവേശം തൂത്തു പോകണമെന്നാണ്. കാരണം ആ വഴിയെ പിന്നീട് ആരെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇവരെ കാൽപാദങ്ങളിൽ അവർ കാലുവയ്ക്കാൻ പാടില്ല. പകൽ പുറത്തിറങ്ങാൻ പാടില്ല, കാരണം നിഴൽ വീണാ അശുദ്ധരാകും. ഇവിടത്തെക്കാളും വളരെ രൂക്ഷമായിരുന്നു അവിടെ. കേരളം ഭ്രാന്താലയമെന്ന് വിവേകാനന്ദസ്വാമി പറഞ്ഞെന്ന് പറഞ്ഞു. വിവേകാനന്ദസ്വാമി ഇതൊന്നും കണ്ടില്ലേ എന്ന് എനിക്കറിയില്ല. ഇവര് ചെറിയ ചട്ടി കയ്യിൽ ശരീരത്തിൽ നെഞ്ചിൽ കെട്ടിത്തൂക്കിയിട്ടാ നടക്കേണ്ടത്. കാരണം തുപ്പേണ്ടി വന്നാൽ ആ ചട്ടിയിൽ തുപ്പണം, തറയിൽ തുപ്പാൻ പാടില്ല. കാരണം മറ്റാരെങ്കിലും ചവിട്ടിയാൽ ഇവിടെ ഈ അടിക്കണക്കാണ്ടായിരുന്നു. നിഴലുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അവിടെ നിഴലും ഉണ്ടായിരുന്നു. ഇനി അവർ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നട്ടുച്ചയ്ക്ക് ഇറങ്ങാം. അപ്പം നെല്ല് നേരെ കാൽ ചോട്ടിലായിരിക്കുമല്ലോ. 10 മണി 4 മണി സമയത്തൊന്നും ഇറങ്ങാൻ പാടില്ല. അപ്പം നെല്ല് നീണ്ടായിരിക്കും. മഹാരാഷ്ട്ര കിടന്ന കാലമാണ്. പിന്നെ വിവേകാനന്ദസ്വാമി ഇവിടെ വന്നെന്തോന്ന് ഇവിടെ ഭ്രാന്താലയം എന്ന് പറഞ്ഞത് അത് കണ്ടില്ലേ? ഇവിടെ എല്ലാവരും പ്രസംഗിക്കുകയും ചെയ്യും. വിവേകാനന്ദസ്വാമി പറഞ്ഞു ഇവിടെ ഭ്രാന്താലയം എന്ന് പറഞ്ഞാത്തൊന്നും ബംഗാൾ ഇതിലും മോശമായിരുന്നു. ബംഗാൾ എന്ന് പറയുന്നത് ഇതിലും മോശമായിരുന്നു. പിന്നെ എന്തടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഈ ഭ്രാന്താലയം എന്ന് പറഞ്ഞു? എനിക്ക് മനസ്സിലാകുന്നു. പറയേണ്ട ഒരു കാര്യമില്ല, എല്ലായിടും ഇതുപോലെ ആയിരുന്നു. പിന്നെ ഇവിടെ മാത്രം എന്താ ഭ്രാന്താലയം. ഈ മഹാത്മാഭൂതയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കുറച്ച് വ്യത്യാസം വന്നത് അവിടെ. അതും ബ്രിട്ടീഷുകാർ അതുകൊണ്ടല്ല അദ്ദേഹം പറയുന്നത്. ഇവിടെ അധിനിവേശം നടത്തിയ ആദ്യം ആര്യന്മാരാണ്. അവരിവിടെയുള്ള തദ്ദേശവാസികളെ ദ്രോഹിച്ച് അവരാണ് പിന്നെ ദളിതൊക്കെ ആയി മാറിയത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. പിന്നെ വന്ന മുസ്ലിംസ്, മുസ്ലിങ്ങളുടെ ആക്രമണത്തെ അദ്ദേഹം മോശമായിട്ടാണ് പറയുന്നത്. അവരിവിടെയുള്ളവരെയൊക്കെ ഉപദ്രവിച്ചതേ ഉള്ളൂ. അസിം ഇംഗ്ലീഷുകാരെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ബഹുമാനമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷുകാർ വന്നപ്പോഴാണ് അവരാണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഇന്ത്യക്കാരെ പഠിപ്പിച്ചത്. ഇംഗ്ലീഷുകാർ അവർക്കെതിരായി സമരം ചെയ്തവരൊക്കെ ദ്രോഹിച്ചു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ മനുഷ്യാവകാശങ്ങളെന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരിൽ നിന്നാണ് ഇന്ത്യക്കാർ മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം ആ ഗുരുവും ആ കാഴ്ചപ്പാട് തന്നെയായിരുന്നു. ആ ഒരു ഭാഗത്തേക്ക് അദ്ദേഹത്തിന് ഇംഗ്ലീഷുകാരോട് വലിയ കടപ്പാടുണ്ടായിരുന്നു. അപ്പൊ ഇംഗ്ലീഷുകാരോട് ചേർന്ന് നിന്ന് ഈ അവശകൾ പരിഹരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മഹാത്മാഭൂലേക്ക് സാഹു മഹാരാജും ഇംഗ്ലീഷുകാരുടെ സപ്പോർട്ടോടുകൂടിയാണ് അവിടെ ഇത്രയും സംവരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൗരോഹിത്യത്തെ എടുത്ത് ദൂരക്കളഞ്ഞു. സ്ത്രീ വിദ്യാഭ്യാസ വിധവോ സാഹു മഹാരാജാണ്. ഒരു ബ്രാഹ്മണ സ്ത്രീ സാഹു മഹാരാജിന്റെ കാലത്തുള്ള ഭൂലെ മഹാത്മാഭൂലയുടെ കാലത്ത് ഒരു ബ്രാഹ്മണ സ്ത്രീ വിധവയായി. അന്ന് വിധവയെ പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല. 10-12 വയസ്സിലൊക്കെ വിധവയാവും. അവർക്കെങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ച് വിധവയായതിന് ശേഷം അത് അന്ന് വലിയ കുറ്റമാണ്. അവരിത് ആരും അറിയാതെ അത് പ്രസവിച്ചു. ആ കുഞ്ഞിനെ അവർ കഴുത്തി ഞരിച്ച് കൊന്നു. കാരണം കുഞ്ഞിനെ വളർത്താൻ ഒക്കത്തില്ല. ഇതറിഞ്ഞ് ഇദ്ദേഹം അങ്ങനെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു അനാഥാലയം ഉണ്ടാക്കി, പരസ്യങ്ങൾ കൊടുത്ത്, അങ്ങനെ ആരെങ്കിലും പ്രസവിച്ച കുഞ്ഞിനെ ഞങ്ങൾ നോക്കാം, കൊല്ലരുത് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണ്. അത് മഹാത്മാഭൂലെ. ഡോക്ടർ അംബേദ്കർ തന്റെ ഗുരുവായി സ്വീകരിച്ചത് മഹാത്മാഭൂലെയാണ്. അംബേദ്കർ പറയുന്നുണ്ട് മഹാത്മാഭൂലെ, ബുദ്ധൻ ഇവരെയൊക്കെയാണ് അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് പുറത്തും ധാരാളം നടന്നു. ഇപ്പൊ ജാതി പറയരുത് എന്ന് പറയുന്നത് ശരിയാണ്. 100% മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ജാതി പോകണം. പക്ഷെ പോകുന്നതിന് എന്ത് വഴി സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് സഹോദരനെ ഇപ്പം വിശദമായി പല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. അതിനൊപ്പം പറയുന്നത് അത്. പക്ഷെ അന്ന് ഈ റിസർവേഷനൊന്നും ഉള്ള കാലത്തല്ല ഇതെഴുതിയത്. പിന്നെ അതിനുശേഷം എഴുതിയിട്ടുണ്ട്. റിസർവേഷനൊക്കെ വന്നതിന് ശേഷം എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രധാനമായി പറയുന്നത് ഇതാണ്. ഇങ്ങനെ സാമുദായികമായ വിഷയങ്ങളെ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജാതി പറയരുത് എന്നുള്ളതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ്റെ അവകാശങ്ങൾ അതിൻ്റെ പേരിൽ നിഷേധിക്കാനായിട്ട് അത് ഉപയോഗിക്കരുത്. ഇതാണ് സഹോദരനായിപ്പം പറയുന്നത്. അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യത്തിന് വേണ്ടി അത് പറയും. അത് ആവശ്യമുള്ളവരത് പറയണം എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ പേരിൽ സമൂഹത്തിൽ വിദ്വേഷവും വെറുപ്പും ഒന്നും ഉണ്ടാക്കുകയും ചെയ്യരുത് എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടത് പറയണോ പറയണ്ടേ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടകൊടുക്കേണ്ട കാര്യമില്ല. അത് എന്താണ് ആൾക്കാരന് ജാതി അഭിമാനം വളർത്താൻ വേണ്ടി അത് പറയേണ്ട കാര്യമില്ല. എന്നാൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പറയാം. അത് പറഞ്ഞിട്ട് ജനങ്ങളെ ഈ ജാതി സ്പിരിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ കലഹത്തിനും വിദ്വേഷത്തിനുമൊക്കെ കാരണമായി. അത് മതാത്മകമായ കാഴ്ചപ്പാട് പോലെ തന്നെയാണ്, ജാതീയമായ കാഴ്ചപ്പാടിനും അപകടമുണ്ട്. അങ്ങനെ ഒരു ആൾക്കാരിൽ അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് സന്യാസിമാരൊക്കെ അതാ ചെയ്യുന്നത്. ആൾക്കാരിൽ അങ്ങനെ ഒരു ജാതീയമായ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കും രഹസ്യമായിട്ട്, പരസ്യമായിട്ട് അല്ല രഹസ്യമായിട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ എങ്ങനെ മനുഷ്യനെ ചൂഷണം ചെയ്യാമെന്ന് എല്ലാവരും ചിന്തിക്കുന്നു. വേറൊരാൾക്കാർ അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാനും അവരെ നിന്ന് ലാഭങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി ഒരു ജാതീയ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കും. ഇതൊക്കെ അപകടമാണ്. അവകാശത്തിന് വേണ്ടി ജാതി രേഖപ്പെടുത്തുന്നത് ഇതുമൊക്കെ രണ്ട് കാര്യങ്ങളാണ്. അങ്ങനെ ഈ ജാതിയുമായ സ്പിരിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തുവരും? എല്ലാവരിലും അതുണ്ടാവും, ജാതി സ്പർദ്ധയുണ്ടാവും. ജാതി സ്പർദ്ധയുണ്ടാകുമ്പോൾ എന്തുവരും? ഇന്ന് പുതിയ തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടാവും, പഴയ രീതിയിലുള്ളതല്ല. ഉച്ചനീചത്വങ്ങളുടെ പേരിലുള്ള ഇതല്ല. പഴയ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മേൽക്കോയ്മ കയ്യിലുള്ളവർ മർദ്ദകന്മാരും മറ്റുള്ളവരും മർദ്ദിതരുമാണ്. ഇന്ന് ജാതിയുമായ സ്പിരിറ്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരും ആരോടും ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്യും, കലഹങ്ങളുണ്ടാവും. ജാതി അഭിമാനം വളർത്തിയെടുത്തു കഴിഞ്ഞു. അത് സമൂഹത്തിലെ സമാധാന ജീവിതത്തിന് തകരാറുണ്ടാകും. മതകലഹങ്ങളും അങ്ങനെയാണ്. മതപരമായി സംഘടിക്കുമ്പം അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റു മതക്കാരെ കൊല്ലണമെന്നും അവരെ ആക്രമിക്കണമെന്നൊക്കെ തോന്നുന്നു. അത് കലഹം ഉണ്ടാക്കും. ഇതേ പ്രശ്നം തന്നെ ജാതിയുമായി ജാത്യഭിമാനം വളർത്തിക്കൊണ്ടുവന്നുള്ള ദോഷവും ഉണ്ട്. ഇതേ ദോഷം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ജാതി ഒരാവശ്യത്തിന് വേണ്ടി പറയുന്നത് വേറെ, ജാതി അഭിമാനം വേറെ, രണ്ടും രണ്ടാണ്. ജാതി പറയുന്നത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ജാതി അഭിമാനം എന്ന് പറയുന്നത് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ദോഷം ചെയ്യും. രണ്ടും രണ്ടായിട്ട് തന്നെ കാണും. അപ്പോ സാങ്കേതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജാതി പറയുന്നു എന്നുള്ളതുകൊണ്ട് അതിന് ദോഷമൊന്നും ഇല്ല, ഗുണമേ ഉള്ളൂ. മറിച്ച് ജാതി അഭിമാനത്തിന്റെ പേരിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു മത്സരത്തിന് തയ്യാറാവണമെങ്കിൽ അത് ദോഷം ചെയ്യും. ഇതാണ് രണ്ടും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം. പിന്നെ ആത്യന്തികമായി ഗുരു പറഞ്ഞിടത്ത് തന്നെ എത്തിച്ചേരണം. മനുഷ്യൻ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ജാതിയും മതം, ജാതി മാത്രമല്ല ജാതിയും മതം ഇങ്ങനെയുള്ള കെട്ടുകളിൽ നിന്നൊക്കെ മനുഷ്യൻ മോചിക്കണം. അത് വ്യക്തിപരമായി ഒരാൾ മോചിച്ചു കഴിഞ്ഞാൽ അത് അയാൾക്ക് നല്ലതാണ്, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അയാൾക്ക് കിട്ടും. അല്ല, സമൂഹം അതിൽ നിന്നും മോചിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആശയം കൂടുതൽ പ്രചരിക്കണം. അങ്ങനെ ആശയം പ്രചരിക്കുന്നതിന് ഈ മതാഭിമാനവും ജാതി അഭിമാനവും തടസ്സമായി വരും. ജാതി പോണം, മതം പോണം എന്നൊക്കെയുള്ള ആശയം വരണമെങ്കിൽ ഈ അഭിമാനം തടസ്സമായി വരും. ജാതി അഭിമാനവും മതാഭിമാനവും രണ്ടും ഒരുപോലെ ആവശ്യമില്ലാത്തതാണ്. ഇനി മുമ്പോട്ടുള്ള കാലത്ത് തന്നെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതിനെക്കുറിച്ചുള്ള പ്രശ്നം തീർന്നു. പറയണോ പറയണ്ടേ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമായെന്നാ എനിക്ക് തോന്നുന്നു. പറയണോ പറയണ്ടേ? പറയാന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. ഇന്നലത്തെ ക്ലാസ് കേട്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ജാതി പോകുന്നതിന് വേണ്ടിയിട്ടല്ല സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ജാതിയുമായി വന്ന് സംഭവിച്ച അവശതകൾ ആർക്കാണോ വന്നത്, ആവശ്യകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ജാതീയമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ ചരിത്രപരമായൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ചരിത്രം സംഭവിച്ചാണ് അത് പരിഹരിക്കുന്ന, ആ അവശതകൾ പരിഹരിക്കുന്നതിനാണ് എന്ത് സംവരണം എന്ന് പറയുന്നത് ഏർപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രാതിനിധ്യം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് വരും? പ്രാതിനിധ്യത്തിലൂടെ ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജാതി എന്ന് പറയുന്നത് അതിൽ പരിഹരിക്കേണ്ട, ആദ്യം പരിഹരിക്കേണ്ട എന്താണ്? ജാതീയമായ ഉച്ച നീചത്വങ്ങളാണ് പരിഹരിക്കേണ്ടത്, ജാതിയല്ല. ജാതീയമായി വരുന്ന ഉച്ച നീചത്വങ്ങൾ എന്ന് വെച്ചാൽ ജാതി എന്ന് പറയുന്ന ആർക്കും ഒരു ക്രെഡിറ്റും ആകാൻ പാടില്ല, ജാതി എന്ന് പറയുന്ന ആർക്കും ഒരു ഡിസ്ക്രെഡിറ്റും ആകാൻ പാടില്ല. സംവരണം കൊടുത്ത്, സംവരണം എന്ന് പറയുന്നത് ഒരു അവകാശമാണ്, ആരും ആർക്കും ദാനം ചെയ്യുന്നതല്ല. അത് ഭരണഘടനയിലുള്ളതല്ലേ? ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നതല്ലേ? കൊടുക്കാതിരിക്കാൻ പറ്റൂ? ആര് വിചാരിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂ? അത് പറഞ്ഞില്ലേ, ജാതിയുമായി ജാതി ഇല്ലാതാക്കാനുള്ളതല്ല, അത് അവശത പരിഹരിക്കാനുള്ളതാണ്. ആ അവശത പരിഹരിക്കുമ്പോൾ എന്താണ്? ജാതീയമായ നീചത്വമില്ല. ജാതീയമായ നീചത്വം ഇല്ലെങ്കിൽ ജാതീയമായ എന്തില്ല? ഉച്ചത്വമില്ല. അത് വെച്ചാൽ ഉച്ച നീചത്വം എന്ന് പറയുന്നത് സമൂഹത്തില്ലാതെ വരും. അത് ഇല്ലെങ്കിൽ പിന്നെ ജാതി കൊണ്ട് ആർക്കാ പ്രയോജനം? അപ്പൊ പിന്നെ ജാതി പ്രയോജനമില്ലാതെ വരും. അത് തന്നെ പറയുന്നത്. ജാതി എന്ന് വെച്ചാൽ അത് ഇല്ലാതാകുക എന്ന് പറയുന്നത്, അത് ജാതി ഇല്ലാതാകുന്നതല്ല ഇവിടുത്തെ പ്രശ്നം, ജാതീയമായ ഉച്ച നീചത്വങ്ങൾ ഇല്ലാതാകുകയാണ്. അല്ല, ജാതി ഇല്ലാതാകുകയല്ല, ഉച്ച നീചത്വങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ജാതി കൊണ്ട് ആർക്കെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ജാതിയും തനിയെ പോവും. ജാതീയമായ വിവേചനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മനുഷ്യനത് പ്രശ്നമാകുന്നത്. കുറച്ചു പേർക്ക് ജാതി ഗുണവും കുറച്ചു പേർക്ക് ജാതി ദോഷവുമായിരിക്കുന്നു. ഇത് മാറ്റണം. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാതി കൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനമില്ലാത്ത ആരും കൊണ്ട് കിടക്കും? അപ്പോൾ ജാതി ഇല്ലാതാകും. അപ്പം ആദ്യം ജാതി ഇല്ലാതാക്കാന്ന് വെച്ചാൽ ജാതി പോ എന്ന് പറഞ്ഞാൽ പോകുന്ന സാധനമാണ്. ആണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്, ജാതി എന്ന് പറയുന്ന ഒരു സാമൂഹികമായ യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൽ ഒരു യാഥാർത്ഥ്യമാണെന്ത് ജാതി? മനുഷ്യൻ നേരിടുന്ന ഒരു പ്രശ്നമാണത്. അപ്പൊ അതെങ്ങനെ നേരിടുന്നു? ഉച്ച നീചത്വങ്ങളുടെ പേരിൽ പലതരത്തിലുള്ള വിവേചനം അതിൻ്റെ പേരിൽ ഉണ്ടാവും. അപ്പൊ ആ വിവേചനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് എന്ത് വന്നത്? റിസർവേഷൻ വന്നു. അപ്പൊ അതിലൂടെ എന്ത് വരുന്നു? പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നു. പിന്നോക്കാവസ്ഥ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ഒരാൾക്ക് ഒരു വ്യക്തിയോട് നീ ജാതിയിൽ മോശമാണ് എന്ന് മറ്റൊരാൾക്ക് ചിന്തിക്കാൻ അവസരം വരില്ല. എന്നുവെച്ചാൽ സാമൂഹികമായി അങ്ങനെ ഉയർന്നു വരുമ്പോൾ അങ്ങനെ ഒരാൾക്കും വിവേചനം നടത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നൊരു ഒരു ആദിവാസി സ്ത്രീയാണ്, ആർക്കെങ്കിലും അവരെ മുമ്പിൽ ചെന്നിട്ട് അവരോട് ജാതീയ വിവേചനം കാണിക്കാൻ പറ്റൂ? ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിരക്ഷ ലഭിക്കുന്ന ഒരു പദവിയിൽ അവരിരിക്കുന്നു. അവരോട് ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അവരെ ബഹുമാനിക്കേണ്ട രീതി ബഹുമാനിച്ചേ പറ്റൂ. അപ്പോൾ അതുപോലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ജാതിഭേദമില്ലാതെ മനുഷ്യർക്ക് എല്ലാവർക്കും തുല്യമായി വരുമ്പം ജാതി തനിയെ പോവും. പിന്നെ ജാതി എല്ലാ മനുഷ്യരും കൊണ്ടുനടക്കുന്നതിന് എന്തെങ്കിലും പ്രയോജനമുള്ളത് കൊണ്ടാണ്, അതില്ലാതാകുമ്പോൾ അത് പോവും. അപ്പോൾ തുല്യമായ പ്രാതിനിധ്യം എല്ലാവർക്കും കിട്ടണം എല്ലാ രംഗങ്ങളിലും. ഇപ്പോൾ ഉച്ചനീചത്വം ഇല്ലാതാവും. ഇല്ലാതാവുമ്പോൾ അതിനുള്ള ഒരു ഉപായമാണ് സംവരണം മാത്രമല്ല അതിൻ്റെ ഉപായം, അതിനുള്ള വളരെ പ്രായോഗികമായൊരു ഉദാഹരണമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് റിസർവേഷൻ നിലനിർത്തണമെങ്കിൽ ജാതി പറയണ്ടേ, അപ്പോൾ ജാതി വളരില്ലേ എന്നുള്ളതാണ്. അപ്പോൾ റിസർവേഷൻ ഇല്ലെങ്കിലും ജാതി എന്ന് പറയുന്നത് ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. റിസർവേഷൻ ഇല്ലെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ റിസർവേഷനിലും ജാതി തന്നെ പറയുന്നു. പക്ഷെ ജാതി പറഞ്ഞിട്ട് ആവശ്യതയെ പരിഹരിക്കുക എന്നുള്ളതാണ്, അതാണ് അതിൻ്റെ പിന്നിലുള്ള തത്വം, ആശയം അതാണ്. അപ്പോൾ അവിടെ പറയേണ്ടത് ആവശ്യമാണ്, അത് പറയണോ വേണ്ടെന്നുള്ള ചോദ്യമേ ഉദിക്കുന്നില്ല. ആർക്കാണോ അത്തരം ആവശ്യതയുള്ളത് അത് അവിടെ പറയേണ്ടത് അത്യാവശ്യമാണ്, അതിനുവേണ്ടി അത് പരിഹരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ പ്രാതിനിധ്യം കിട്ടാതെ പോകും, വീണ്ടും എന്തുവരും, പിന്നോക്കാവസ്ഥ നിലനിൽക്കും. പിന്നോക്കാവസ്ഥ നിലനിന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും. പരിഹരിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണത്. പിന്നെ ആശയപ്രചരണം, ജനങ്ങൾക്ക് വിദ്യാഭ്യാസം, സാർവത്രികമായ വിദ്യാഭ്യാസം ഉണ്ടാകുക, ജനങ്ങൾക്ക് കൂടുതൽ ബോധം ഉണ്ടാകുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉയർന്ന് ചിന്തിക്കുക, അതെല്ലാം പിന്നെ അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. ഏക സിവിൽ കോഡ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മതപരമായ ആചാരമൊന്നും അതിനകത്തില്ല. ഏക സിവിൽ കോഡെന്ന് പറയുന്നത് മൂന്ന് നാല് കാര്യങ്ങളിലേ ഉള്ളൂ. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ, മനസ്സിലായോ? ഇങ്ങനെ ഒരു നാലഞ്ച് കാര്യങ്ങൾക്ക് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരേ നിയമമായിരിക്കണമെന്ന് പറയുന്നതാണ് ഏക സിവിൽ കോഡ്. വേറൊന്നുമില്ല അതിനകത്ത്. ഈ അഞ്ച് കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത്. അത് ഹിന്ദുക്കൾക്കും നിയമം മുസ്ലിങ്ങൾക്കും ഒരേ നിയമമായിരിക്കണം എന്ന് പറയുന്ന അത് തന്നെ. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഈ അഞ്ച് കാര്യങ്ങളിൽ, അഞ്ചോ ആറോ കാര്യങ്ങളിൽ ഒരേ നിയമം വേണമെന്ന് പറയുന്നതാണ് എന്ത് ഏക സിവിൽ കോഡെന്ന് പറയുന്നത്. അധികം ഞാനകത്തൊന്നുമില്ല. നാലോ അഞ്ചോ കാര്യങ്ങളിൽ അല്ല, ശരീരത്ത് നിഷേധിക്കുന്ന ഒന്നുമില്ല. അതായത് ഇന്ത്യയിൽ രണ്ടു തരത്തിലുള്ള ലാ ഉണ്ട്, ഒന്ന് ക്രിമിനൽ ലാ, മറ്റൊന്ന് സിവിൽ ലാ. ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡെന്ന് പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരുപോലെ തന്നെ, അതിലൊരു വ്യത്യാസമില്ല. അവിടെ ശരീരത്തൊന്നും ആരും പാലിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരു മോഷണം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്ന് നോക്കിയിട്ടില്ല, അവനെ കോടതി കൊണ്ടുപോയി വിചാരണ ചെയ്ത് ശിക്ഷ കൊടുക്കുന്നു. അവിടെ ഇന്ന് ശരീരത്തില്ല. ഈ സിവിൽ നിയമങ്ങളുടെ ഒരു നാലഞ്ച് സ്ഥലത്ത് മാത്രമാണ് മുസ്ലിങ്ങൾ അവിടെ മതാചാരം പുലർത്തുന്നത്. വിവാഹം ചെയ്യുന്നതിനും വിവാഹം ഏർപ്പെടുത്തുന്നതിനും ദത്തെടുക്കുന്നതിനും അനന്തരാവകാശത്തിനും പോലെയുള്ള കാര്യങ്ങൾ, നാലഞ്ച് വിഷയങ്ങൾ. അതില് പൊതു നിയമം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ഹിന്ദുവിന്റെ നിയമം കൊണ്ടുവരണമെന്നല്ല, ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം കൊണ്ടുവരും, അതിനാണ് പറയുന്നത് ഏക സിവിൽ കോഡ്. അത് മുസ്ലിങ്ങൾക്ക് ഏതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തണം. അല്ല, ഹിന്ദുക്കളുടെ നിയമം കൊണ്ടുവന്ന മുസ്ലിം അംഗീകരിക്കില്ല, ക്രിസ്ത്യാനി അംഗീകരിക്കില്ല. അപ്പൊ ഈ നാലഞ്ച് കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, അവർ ചർച്ച ചെയ്യണം, മുസ്ലിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണം. വിവാഹത്തിന് ഇപ്പൊ തന്നെ വിവാഹ മോചനത്തിന്റെ കാര്യത്തിൽ മുത്തലാഖിന്റെ ബില്ല് കൊണ്ടുവന്ന് നടപ്പിലായി. അതുപോലെ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അത് പരിഹരിക്കണം. അങ്ങനെ പല മുസ്ലിം രാജ്യങ്ങളിലും ഏക സിവിൽ കോഡാണ്. എന്നുവെച്ചാൽ എല്ലാ മതക്കാർക്കും ഒരേ നിയമം തന്നെ. അത് ഇന്ത്യയിൽ മാത്രമല്ല, പലയിടത്തും ആ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം തന്നെ. മുസ്ലിങ്ങളുള്ളിടത്തും ഇന്ത്യയിലും അത് നടപ്പിലാക്കണമെന്ന്. അല്ലാതെ ഏക സിവിൽ കോഡെന്ന് വെച്ചാൽ അവിടെ ശരീരത്തിൽ ഇല്ലാതാക്കുന്നൊന്നുമല്ല. അത് വരുന്ന എവിടെയെന്ന് വെച്ചാൽ മതപരമായ ആചാരങ്ങളിൽ, അതായത് ഇപ്പൊ ഹിന്ദു വിവാഹം എങ്ങനെ നടത്തണം, മുസ്ലിങ്ങളുടെ വിവാഹം എങ്ങനെ നടത്തണം, അതൊക്കെ ശരീരത്തിനനുസരിച്ചായിരിക്കും. അതിനല്ല ഇത്. ഇപ്പോൾ ഹിന്ദുക്കളുടെ മരണാനന്തര കർമ്മം എങ്ങനെ നടത്തണം, മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് നടത്തണം, അതാണ് ശരീരത്തിനനുസരിച്ച് ചെയ്യേണ്ടത്. അവിടെയൊന്നുമല്ല അഭിപ്രായ വ്യത്യാസമുള്ളത്. അതൊക്കെ അതാത് മതാചാരം അനുഷ്ഠിച്ച് തന്നെ നടക്കും. അതല്ല, അത് മാറ്റുന്നതല്ല ഏക സിവിൽ കോഡെന്ന് പറയുന്നു. അനന്തരാവകാശ നിയമത്തെ സംബന്ധിച്ച് ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിൽ ആണിനും പെണ്ണിനും തുല്യ അവകാശമാണ്, സ്വത്ത് തുല്യമായി ഉപയോഗിക്കും. മുസ്ലിങ്ങളുടെ ഇടയിൽ എന്ന് വെച്ചാൽ പുരുഷന്റെ പകുതിയെ പെണ്ണിന് അവകാശമുള്ളൂ. ബാക്കി അടുത്ത വശം.